അച്ഛൻ ജാഗ്രത ചൂടുന്നത് ഭൂമിയെ സാക്ഷിയാക്കിയാണ് ഭഗവാൻ ഭാവിച്ചത്. അടുത്ത് വരുന്നത് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞ് പാടി ഔദരമാം നോവ് കെടുത്ത സിദ്ധനോ ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോതിയ മാമുനീന്ദ്രനോ മര്യാദുടലോട് പോയര പരമേശന്റെ പരാർത്ഥ്യ ഭക്തനോ. ഈ പുസ്തകത്തിലൊക്കെ അടിച്ചിരിക്കുന്ന പരാർത്ഥ്യൻ എന്നാണ്, തായും തായും, അത് തെറ്റാണ്. പരാർത്ഥ്യൻ എന്നാണ്, ദായും ധായും. പഴയ പാഠം അങ്ങനെയാണ്, പഴയ പുസ്തകത്തിൽ അങ്ങനെ ശരിയായിട്ട് അപ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇനി പരാർത്ഥ്യൻ എന്ന് പറഞ്ഞാലും അർത്ഥം പറയാം, കാരണം അതൊരു സംസ്കൃത പദമാണ്, അർത്ഥമൊക്കെ കിട്ടും. എം എച്ച് ശാസ്ത്രികൾ പരാർത്ഥ്യൻ എന്നുള്ള പാഠമാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ പരാർത്ഥ്യൻ എന്നൊരു പാഠമുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ്, വ്യാഖ്യാനിച്ചപ്പോൾ അറിയാത്തതുകൊണ്ട്. കാരണം ഇങ്ങനെ ഈ തെറ്റായി പ്രിന്റ് ചെയ്ത് കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി അങ്ങ് വ്യാഖ്യാനിക്കും. സംസ്കൃത പണ്ഡിതന്മാർക്കാവുമ്പം ഏതിനും അർത്ഥം പറയാം. എം എച്ച് ശാസ്ത്രി തന്നെ എഡിറ്റ് ചെയ്ത ഒന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശിവരി, എൻ്റെ ഇരിക്കുന്ന ആ പുസ്തകം എം എച്ച് ശാസ്ത്രി നോക്കി കറക്റ്റ് ചെയ്ത, അതിൽ ശരിക്കാണ്. വ്യാഖ്യാനിച്ചപ്പോൾ വേറെ പാഠം. അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്തതിൽ പരാർത്ഥ്യൻ ദായും ധായും, ധ എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ ധ. അസ്വം വ്യാഖ്യാനിച്ചപ്പോഴോടെ പോയി പരാർത്ഥ്യൻ രഥത്തിൻ്റെ ധ, വ്യത്യാസമുണ്ട്. പരാർത്ഥ്യൻ എന്ന് പറയുന്നത് തെറ്റാണ്, പരാർത്ഥ്യൻ എന്ന് തന്നെ വേണം. കാരണം ഇപ്പോൾ രണ്ട് രീതിയിൽ പദങ്ങൾ എടുത്താലും അർത്ഥം പറയാമെങ്കിൽ രണ്ടിലേതായാലും എന്താന്ന് ചോദിക്കും, എന്താ കുഴപ്പം? എം എച്ച് ശാസ്ത്രി പോലെയുള്ള വലിയ പണ്ഡിതനൊക്കെ അങ്ങനെ അർത്ഥവും പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ കുഴപ്പം? ഏതെങ്കിലും ഒന്ന് പോരെ. രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ. ഇപ്പൊ പഴയ പാഠം നോക്കണേ, ഏതാണ് ആധികാരികമായിട്ടുള്ളതെന്ന് നോക്കണം. അതനുസരിച്ച് പരാർത്ഥ്യൻ എന്നാണ്. ഈ പാഠം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഡോക്ടർ ഭാസ്കരനാണ് അതിന് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡോക്ടർ ഭാസ്കരൻ പരാർത്ഥ്യൻ ശരിയായ പാഠം തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഗുരുദേവഗുരുതിയുടെ വ്യാഖ്യാതാക്കൾ ആരും ഈ പാഠഭേദം ശ്രദ്ധിച്ചിട്ടില്ല. ആരും കൈ കിട്ടിയത് വെച്ചൊന്ന് വ്യാഖ്യാനിക്കുക, ശരിയോ തെറ്റോ അതെങ്ങനെയാണ്. പഴയ ഒന്നു പോലും അതിനൊരു അന്വേഷണ ബുദ്ധി വേറെ ഒരു ആദ്യമായിട്ടത് അങ്ങനെ ചെയ്തത് ഡോക്ടർ ഭാസ്കരനാണ്. ആദ്യമായിട്ട് ചെയ്തത് മറ്റവരെല്ലാം കാണുന്ന വെച്ചങ്ങ് വ്യാഖ്യാനിക്കും. അത്ര ഗുരുകുലത്തിലെ പാഠം എങ്ങനെയാണെന്ന് അറിയാമോ? ഞാനും നോക്കില്ല, എന്റെ പുസ്തകം ഉണ്ട്. എന്തായാലും ശരി, പരാർത്ഥ്യൻ, പരാർത്ഥം എന്ന് പറയുന്ന സംഖ്യയാണ് പരാർത്ഥം. ഏകം ദശ ശതം ചെയ്യുക പഠിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ബാക്കി? സഹസ്രം ഐതം തഥ ലക്ഷം ച നീതം ചെയ്യുക കോടിയൊരു അർബുദമേവച്ച

നൂറ് കോടി അങ്ങനെ പോകുന്നുണ്ടല്ലോ. മറ്റാണെങ്കിൽ ലാഖ്, മില്യൺ, ക്രോർ, ബില്യൺ, ട്രില്യൺ അങ്ങനെ പോകുന്നു. അതേ രീതിയിൽ പഴയ കാലത്ത് സംഖ്യ കണക്കാക്കി വെച്ചാണ് പരാർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത് എന്നുള്ള അർത്ഥം. അപ്പോൾ പരാർത്ഥ്യൻ എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തുള്ള ആ കൂട്ടത്തിൽപ്പെടുന്ന ഭക്തനാണ്. ഇവിടെ പറയുന്നവരെല്ലാവരും തന്നെ പരാർത്ഥ്യ ഭക്തന്മാരാണ് എന്ന് വെച്ചാൽ ഭക്ത അഗ്രണികൾ എന്നൊക്കെ പറയും. ഭക്തന്മാരുടെ ഏറ്റവും മുമ്പേ പോകുന്നവർ ഭക്തോത്തമന്മാർ, ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർ. നമ്മളൊക്കെ ഭക്തന്മാരാണ്, പക്ഷെ നമ്മളൊന്നും ഭക്ത ഉത്തമന്മാരല്ല. അവരാണ് ഇവിടെ പരാർത്ഥ്യ ഭക്തൻ എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരെന്ന് അർത്ഥം. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന എല്ലാവരും തന്നെ നായനാർമാരാണ്. നായനാർമാരെന്ന് നായന്മാരെന്ന് രണ്ട് രീതിയിലും പറയുന്നു തമിഴില്. സിദ്ധന്മാരെന്നാണ് അർത്ഥം, ശൈവസിദ്ധന്മാര്. തമിഴ്നാട്ടിൽ അമ്പലങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ചെറിയ ചെറിയ കരിങ്കൽ പ്രതിമകൾ വെച്ചിരിക്കുന്നതാണ്. 63 പേര്, 63 പേര് ഇങ്ങനെ നിരത്തി വെച്ച് ഇരിക്കും അവർ പല രീതിയിലാണ്. ഈ 63 പേരെയാണ് പറയുന്നത് നായനാർമാർ എന്ന് പറയും. അത് ശിവഭക്തന്മാരാണ്. പിന്നെ ഒരു 12 പേരുടെ പ്രത്യേകം വെച്ചിരിക്കും മാറി, അത് ആൾവാൾമാർ, അത് വൈഷ്ണവന്മാരാണ്. ഇത് ശൈവന്മാരും മറ്റ് വൈഷ്ണവന്മാരും. മിക്കവാറും വലിയ ക്ഷേത്രങ്ങളെല്ലാം കാണാൻ ചിലത് ശൈവന്മാരുടെ മാത്രമേ വയ്ക്കൂ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 പേര് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാ മേലകൾ ചെയ്ത മൂർത്തി. ഇത് തിരിജ്ഞാന സംബന്ധർ. അത് അദ്ദേഹത്തിന്റെ കഥയിലുണ്ട്. ഇതൊക്കെ ചരിത്രം എന്ന്, ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണെങ്കിലും ഇവരെ കുറിച്ച് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന ഇവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളാണ്, എന്നുവെച്ചാൽ കഥകളാണ്. തിരിജ്ഞാന സംബന്ധർ. തമിഴ്നാട്ടിൽ ഇത്രയൊക്കെ കറങ്ങി നടന്നിട്ടും ഇതുവരെ ആ പേര് പോലും കേട്ടിട്ടില്ല. തിരിജ്ഞാന സംബന്ധർ എന്ന് കേട്ടിട്ടില്ലേ? തിരിജ്ഞാന സംബന്ധർ. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം? ഇദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ശേക്കീഴാർ എന്ന് പറയുന്ന തമിഴ് ഗ്രന്ഥകർത്താവ് എഴുതിയ പെരിയ പുരാണം വായിച്ചിട്ടുണ്ടോ? എവിടുന്ന്, എവിടുന്ന വായിച്ച്, വായിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ ഒരു പെരിയ പുരാണം ഉണ്ടായിരുന്നു. ഉണ്ടോ? നോക്കണം, ഞാൻ ഇപ്പൊ കണ്ടില്ല അത്. ഞാൻ പണ്ട് വായിച്ച ഓർമ്മയും ആണ് കൂടുതൽ. ഇവിടെ ഉണ്ടായിരുന്നു, മലയാളത്തിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ വന്ന് സംഘടിപ്പിച്ചു വയ്ക്കണം. അതായത് തമിഴിൽ തിരുമുറൈ എന്ന് പറയുന്ന അതിന് 12 വോള്യങ്ങളുണ്ട്. അതിൽ അവസാനം വരുന്നതാണ് പെരിയ പുരാണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തമിഴ്. ഈ നായനാർമാരുടെ ചരിത്രമാണ് അതിനകത്ത്, 63 നായനാർമാരുടെ ചരിത്രം. അത് ഇതിഹാസം പോലെയാണ്, കഥകളാണ്, ചരിത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് അതിശയോക്തികളുണ്ടെങ്കിൽ അതിനെ ചരിത്രമെന്ന് പറയാൻ പറ്റില്ല. അതിനെന്തേ പറയാൻ പറ്റുമോ? ഇതിഹാസം, കഥ എന്ന് പറയാൻ പറ്റും. വിശ്വസനീയമായ കഥകൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അത് ചരിത്രമല്ലാതായി മാറും. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജുരമാറ്റി? അത് കഥ പിന്നീട് പറയാം. ഇത് പൊതുവായിട്ട് കാര്യങ്ങൾ ആദ്യം അറിയണം. ഈ തിരുമുറൈ എന്ന് പറയുന്നതിന് പാടലുകളാണ്, പാട്ടുകളാണ്. എന്നുവെച്ചാൽ അത് ഓറൽ ട്രഡീഷനാണ്. ഒരു കാലത്ത് ഇങ്ങനെ വായ്പാട്ടുകളായി തലമുറ തലമുറകളായി പാടിക്കൊണ്ടിരുന്ന പാട്ടുകളാണ് ഈ ആദ്യത്തെ. ജലമാറ്റി വിഭൂതി കൊണ്ട് മുന്നരുതാം വേലകൾ ചെയ്ത മൂർത്തിയോ എന്ന് പറയും. ഈ തിരുമുറയിലെ 1, 2, 3 ഭാഗങ്ങളെന്ന് പറയുന്നത് 12 വോള്യമാണ്, 12 ഭാഗങ്ങളാണ്. വോള്യം ഞാൻ ഭാഗങ്ങൾ 1, 2, 3 അതിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആരുടെ തിരിജ്ഞാന സംബന്ധരുടെ പാടലുകളാണ്. തിരുകടൈ കപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവരുടെ കാലമെന്ന് പറയുന്നത് കോമൺ എറ എന്ന് വെച്ചാൽ ക്രിസ്തുവിന് ശേഷം ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ. ഇതിൽ ഗവേഷകന്മാർക്കൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാലും ഒരു 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് ഈ പറയുന്ന ആൾക്കാരുടെ, നയനാർമാരുടെ കാലം. ഇവർ പല പല കാലഘട്ടങ്ങളായി ജീവിച്ചിരുന്നു. എല്ലാവരും ശിവഭക്തന്മാർ, അവർ തുറൈവികളായിരുന്നു. എന്നുവെച്ചാൽ മിക്കവാറും എല്ലാവരും തന്നെ, മിക്കവാറും എന്നേ പറയാൻ പറ്റും, ഇങ്ങനെയെല്ലാം ഉപേക്ഷിച്ച് ശിവന്റെ സ്തുതികളുമായി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭക്തന്മാരുമായിട്ട് അങ്ങനെ ജീവിച്ച സിദ്ധന്മാരാണ്. തമിഴ്നാട്ടിൽ അവരെ കുറിച്ച് വലിയ ബഹുമാനമാണ്. കാരണം അവരുടെ പാടലുകൾ ഇങ്ങനെ പ്രസിദ്ധമായതുകൊണ്ട്. അത് 1, 2, 3 ഇദ്ദേഹത്തിൻ്റെ. പിന്നെ 4, 5, 6 എന്ന് പറയുന്നത് ദേവാരങ്ങളെന്നറിയപ്പെടുന്നു, സ്തുതികളെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു എഴുതിയിട്ടില്ലേ ദേവാര പതികങ്ങൾ. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. വരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവ് കെടുത്ത സിദ്ധനോ. ഇത് തിരുനാവുക്കരശർ അല്ലെങ്കിൽ അപ്പൻ, അപ്പർ, അപ്പനല്ല അപ്പർ, ഇദ്ദേഹത്തിൻ്റെ ആണ് തേവാരങ്ങൾ. അതും ഈ തിരുമുറയിൽ വരുന്നതാണ്. അതിൻ്റെ 4, 5, 6 വോള്യങ്ങളാണ്. ഇതും പാടലുകളാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് 796 പാടലുകളാണ്. ഇവരെ രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ട്, പക്ഷേ അതിൽ കൂടുതൽ എത്രയോ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതിനു മുമ്പ് തമിഴ് സാഹിത്യം ഉള്ള സത്ത തമിഴ് സാഹിത്യമാണ് അറിയപ്പെടുന്നത്. അകം 400, പുറം 400 രണ്ടായിട്ട് സംഘകാലം എന്ന് പറയുന്നു. അതായത് കോമൺ എറയ്ക്ക് പിന്നിലേക്ക് പോയവർ 300 വരെ, പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലും ഏകദേശം 3, 4, 5 വരെയുള്ള കാലമാണ് സംഘകാലം. അതാണ് തമിഴകം എന്നറിയപ്പെട്ടിരുന്നു. ഈ തമിഴകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തമിഴ്നാടല്ല, നമ്മുടെ ഈ കൊല്ലം, കേരളം മുഴുവൻ, തമിഴ്നാട്, കർണാടകത്തിൻ്റെ കുറേ ഭാഗം, ആന്ധ്രയുടെ കുറേ ഭാഗം, സിലോണിൻ്റെ കുറേ ഭാഗം, ശ്രീലങ്കയുടെ ഇതെല്ലാം കൂടെ ചേർന്ന് അറിയപ്പെട്ടിരുന്ന അവരാണ് ദ്രാവിഡരെന്ന് പറയുന്നത്. ഇത്രയും പേരും കൂടെ ചേർന്ന് അറിയപ്പെട്ടിരുന്നാണ് തമിഴകം. തമിഴ് ഏലം, ഏലമെന്നോ ഈലമെന്നോ പറയും, അവരുടെ ഉച്ചാരണം അങ്ങനെയാണ്. ഇത്രയും ഭാഗമാണ്. ഈ കാലത്തിലേക്ക് വെളിച്ചം വീശുന്ന കൃതികളാണ് അകം 400, പുറം 400 എന്ന് പറഞ്ഞാൽ 400 പാട്ടുകളാണ്. അതും ഇങ്ങനെ ഓറൽ ട്രഡീഷനായി പ്രചരിച്ചിരുന്നതാണ്. പാടിപ്പാടി കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുറേയൊക്കെ കിട്ടി. അതിനകത്ത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അന്നത്തെ രാജാക്കന്മാരെ കുറിച്ച്, അന്നത്തെ അവരുടെ യുദ്ധങ്ങളെക്കുറിച്ച്, വീരയോദ്ധാക്കളെക്കുറിച്ച് എന്നുവേണ്ട ഈ കൃതികളിൽ ഈ പ്രാചീനമായ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളുണ്ട്. നമ്മുടെ കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ കൃതികളിൽ. ഈ നമ്മുടെ കൊല്ലം പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എല്ലാം അന്ന് തമിഴകമാണ്. ചേര, ചോള പാണ്ഡ്യന്മാർ, 3 രാജവംശങ്ങൾ, ഇവരുടെ ഭരണമാണ്. ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, അവരുടെ ഭരണം. അപ്പോൾ അതുമാത്രമല്ല, ഇതിനകത്ത് വേദങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഉണ്ട്. ശ്രീരാമനെ കുറിച്ച് പറയുന്നുണ്ട് പരാമർശങ്ങൾ. കഥകൾ അതുപോലെയല്ല. പിന്നെ ഈ തമിഴ് കൾച്ചർ, തമിഴ് സംസ്കാരത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. തമിഴ് ഇന്നത്തെ തമിഴല്ല, പ്രാചീന തമിഴിലാണ് ഈ പാട്ടുകളെല്ലാം. ഇന്നത്തെ തമിഴിൽ നമ്മൾക്ക് വായിച്ചാലും ഒന്നും മനസ്സിലാകത്തില്ല, ട്രാൻസ്ലേഷൻ ഇല്ലാതെ മനസ്സിലാകത്തില്ല. അപ്പോൾ അത് സംഘകാലം. അകം 400 പുറം 400 കാലം. അപ്പോൾ ഈ തമിഴ് സംസ്കാരം എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായൊരു സംസ്കാരമാണ്. അത് ഏറ്റവും രസകരമായൊരു കാര്യം ഈ എഴുതിയിരിക്കുന്നതിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. പാട്ടുകാർ എഴുതുകയല്ല, പാടിയതാണ്. സ്ത്രീകളുമുണ്ട് ഇത്തരം പാട്ടുകൾ എഴുതി. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഈ ഒരു സംസ്കാരത്തിൽ പാടുന്നതിന് സ്ത്രീകൾക്കും അവകാശമുണ്ടായിരുന്നു. വിദ്യ സ്ത്രീകൾക്കും ആകാമായിരുന്നു. അവരും ഈ ഇതിൽ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പുറം 400 അകം 400 അവരുടെ പാട്ടുകളുമുണ്ട്. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് 6-ാം നൂറ്റാണ്ട് മുതൽ വന്ന 12-ാം നൂറ്റാണ്ട് വരെ സംഗ്രഹിച്ചിരിക്കുന്ന ഈ പറയുന്ന നയനാർമാരുടെ പാട്ടുകൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ, തിരുജ്ഞാന സംബന്ധരുടെയും അപ്പരുടെയും. അത് കഴിഞ്ഞ് വരുന്ന അതിനകത്തും ഒരു സ്ത്രീയുടെ പാടലുകളിൽ തമിഴ് ശുദ്ധയും ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതലും പുരുഷന്മാരാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കഥകളെല്ലാം അവരുടെ കഥയിൽ വരുമ്പോൾ ഇതെല്ലാം വ്യക്തമാണ്. ഏതാണ് ജലമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തി തിരിജ്ഞാന സംബന്ധരാണ്. അരുതാതെ വലഞ്ഞ് പാടി ഔദരമാ നോവുകെടുത്ത സിദ്ധൻ തിരുനാവ് കരശർ അല്ലെങ്കിൽ അപ്പർ രണ്ടു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അടുത്തു വരുന്നത് ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോദീയമാ മുനീന്ദ്രനോം. ചിലടത്ത് ഹരൻ എന്നെഴുതിയുന്നുണ്ട്, തെറ്റാണത്. ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോദിയ മാമുനീന്ദ്രനും. ഇത് തിരുവാശകം, തിരുക്കോവയാർ രണ്ടാണ് വളരെ പ്രസിദ്ധമായ കൃതികൾ. ഇതെഴുതിയ മാണിക്യവാശകർ ആണിത്. അതൊരു തിരുവാശകം എന്ന് പറയുന്ന വളരെ ഇതെല്ലാം ശിവനെ കുറിച്ചുള്ള ഭക്തിപ്പാട്ടുകളാണ്. അതിൻ്റെ അകത്ത് തത്വങ്ങളും വരും. പിന്നെ ഇതിനകത്ത് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരും. ഇവരെല്ലാവരും എന്താണ് പരാർത്ഥ്യ ഭക്തന്മാരാണ് ഇവരെല്ലാവരും. അപ്പൊ ഈ തിരുമുറയിൽ ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ മാണിക്യവാചകരുടെ ചേർത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ വേറെ പലരുടെയും വരും, അപ്രസിദ്ധരായ പലരുടെയും പാടലുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും. പരാർത്ഥ്യൻ, പരാർത്ഥ്യൻ അല്ല, അത് തെറ്റാണ്, നിങ്ങളുടെ പുസ്തകത്തിൽ അടിച്ചിരിക്കുന്നത്. പരാർത്ഥ്യൻ പരാർത്ഥ്യൻ ആണ്. പരാർത്ഥം എന്ന് പറയുന്ന സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങേറ്റത്തെ ശ്രേഷ്ഠഭക്തൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ആദ്യം വിശദീകരിച്ചിട്ടുണ്ട്. പരാർത്ഥ്യൻ എന്ന് പറയുന്നത് അർത്ഥമുണ്ടതിന്, അതിന് പറയാം. പിന്നെ വരുന്നത് എന്താണ്, ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോദിയ മാമുനീന്ദ്രൻ മാണിക്യവാചകൻ. അടുത്തു വരുന്നത് മര്യാദ ഉടലോട് പോയര പരമേശ്വരന്റെ പരാർത്ഥ്യഭക്തൻ സുന്ദരമൂർത്തി നായനാർ. ഇവരിത്രയും പേരാണ് ഇതിൽ വളരെ പ്രസിദ്ധരായ ആൾക്കാർ. അതൊക്കെ പിൽക്കാലത്ത് വന്ന ആൾക്കാർ. അദ്ദേഹം ഈ മര്യാദ ഉടലോടെ ജീവ ശരീരത്തോടു കൂടി പോയത് എന്താണ് സുന്ദരമൂർത്തി നായനാർ മാത്രമാണ്. വേറെ നായനാർമാരുമുണ്ട് ജീവനോടുകൂടി തന്നെ നേരെ ഈ ശരീരത്തോടുകൂടി, ഈ ശരീരത്തോടുകൂടി അങ്ങ് കൈലാസത്തിലേക്ക് പോയത്. ശിവഭക്തന്മാർ പോകുന്ന എവിടെയാണല്ലോ. വേറൊരു ആനായ നായനാറുണ്ട്. പുള്ളിയെ കുറിച്ച് നായനാന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഇദ്ദേഹവും അത് ഈ പിന്നെ 63 നായനാർമാരുടെ നായനാർമാർ അല്ലെങ്കിൽ നായന്മാർ രണ്ടു രീതിയിലും പറയുന്നുണ്ട്. ഇവിടെ ഈ പ്രതിമകൾ വയ്ക്കുന്നിടത്ത് ഒരാളൊരു ശ്രീകൃഷ്ണനെ പോലെ ഓടക്കുഴലും പിടിച്ചുകൊണ്ടിരിക്കും നിൽക്കുന്ന ഒരാളെ കാണാം. ഞങ്ങൾ ഈ 63 പേരുടെ ഈ പ്രതിമ ചെല്ലുമ്പോൾ അടുത്തേന്ന് നോക്കണേ, ഏതെങ്കിലും തമിഴ് ക്ഷേത്രത്തിൽ പോകും. ഇപ്പോൾ ഉടനെ അത് കാണാനായിട്ട് പോകേണ്ട കാര്യമില്ല, പോകുമ്പം കണ്ടാൽ മതി. ചിലർക്കെന്നാൽ ഇപ്പോൾ പോയി കണ്ടിട്ട് വരാം, അതിനുവേണ്ടി സമയങ്ങളുണ്ട്. എന്തെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ അത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആണ്. ആരാണ്? തിരുനാവ് കരശർ അല്ലെങ്കിൽ അപ്പർ, തവിയല്ല അത്. ഇദ്ദേഹം ഒരു കർഷകനായിരുന്നു. അപ്പം കള പറിക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ ഈ ഇപ്പം ഈ കടയിലെ കിട്ടുന്ന എന്താണ് പല്ലി, എന്താണോ കള പറിക്കുന്ന ഇങ്ങനെ തറയിൽ മാന്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇരുമ്പ് കമ്പി ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നത്, നാലഞ്ച് കമ്പി ഇങ്ങനെ വളച്ചു വയ്ക്കും, ചവറ് തോണ്ടി, ഇതാണ് അവ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. അദ്ദേഹം അതാണ് ആ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെത് ബാക്കിയൊക്കെ തിരിച്ചറിയാൻ പ്രയാസമാണ്. എല്ലാം പ്രതിമകളും ഒരുപോലെ ഇരിക്കും, ഒരുപക്ഷെ ചെറിയ വ്യത്യാസം കാണുമായിരിക്കും. ആ പ്രതിമകളെ കുറിച്ച് അത്ര റിസർച്ച് ചെയ്യുന്നവർക്കേ അത് പറയാൻ പറ്റും. ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് കണ്ട് തിരിച്ചറിയാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ആണ് ഏത് ആനായ നായനാരാണ് ഈ എന്താണ് ഓടക്കഴിഞ്ഞും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇദ്ദേഹം ഇങ്ങനെ പാടി പാടി പാടി പാടി ഇദ്ദേഹം ഒരിക്കലൊരു കൊന്നയുടെ ചോട്ടൻ കൊന്ന പോത്ത് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ചേരുന്ന പിന്നെ ഓടക്കുഴലിൽ നമച്ചിവായ, അവർ നമച്ചിവായ എന്നാ പറയും, നമ്മളാണ് ശിവായ എന്ന് പറയും, ഇത് തന്നെ പാടിക്കൊണ്ടേയിരുന്നു. ഇതേ അദ്ദേഹം പാടത്തുള്ളൂ, ഓടക്കുഴലിൽ വേറൊന്നും പാടത്തില്ല. അതിൽ രാഗവിസ്താരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു പാട്ട് കേട്ട്, പശുക്കളും മാനും പുലിയും കടുവയും. ക്രമേണ ദേവന്മാര് കേട്ട്, ദേവന്മാര് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ശിവൻ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിനെ കൂട്ടി നേരെ കൈലാസത്തിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഈ നായനാന്മാരിൽ ഉയരോടെ പോയ പരാർത്ഥി ഭക്തനെന്ന് പറയുന്ന ഒരാളല്ല. പിന്നെ തിരിജ്ഞാന സംബന്ധിയുടെ കഥ വളരെ പ്രസിദ്ധമാണ്. അത് തിരിജ്ഞാന സംബന്ധരാണെന്ന് നമ്മുടെ ശാസ്ത്രി സാർ എഴുതിയിട്ടുണ്ട്. ഇത് തിരിജ്ഞാന, പക്ഷേ അത് എഴുതിയിരിക്കുന്ന ഈ പരാർത്ഥ്യനെന്ന് പറയുന്ന പാഠം കണ്ടിട്ട് അതനുസരിച്ച് അർത്ഥം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന കഥ കള്ളക്കഥയാണ്. ശരിയായ കഥയല്ല കള്ളക്കഥയെന്ന് വെച്ചാൽ, കള്ളത്തരം എന്നുള്ള അർത്ഥത്തിലല്ല, ശരിയായ കഥ. അതായത് ചേരമാൻ പെരുമാളും തിരിജ്ഞാന സംബന്ധരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ പെരുമാളിൻ്റെ രാജ്യത്ത് തിരിജ്ഞാന അല്ല സുന്ദരമൂർത്തി നായനാർ മാറിപ്പോയി കേട്ടോ. ഈ അവസാനത്തെ ആൾ സുന്ദരമൂർത്തി നായനാരാണ്. ജീവനോടുകൂടി, ഇവരുടെയൊക്കെ പേര് നമുക്കധികം പരിചയമില്ലാത്തതുകൊണ്ട് തിരിഞ്ഞു, ജീവനോടുകൂടി പോയത് ആരാണ്? സുന്ദരമൂർത്തി നായനാരാണ്. ഡോക്ടർ ഭാസ്കരൻ എഴുതി വെച്ചിട്ടുള്ള നന്ദനാരാണ്, നല്ല നന്ദനാർ ജീവനോടുകൂടി പോയ ആളല്ല. നന്ദനാർ താഴ്ന്ന അന്നത്തെ താഴ്ന്ന ജാതിപ്പെട്ട ആളായതുകൊണ്ട് അന്ന് വഴി നടക്കാൻ അവകാശമില്ലായിരുന്നു, ക്ഷേത്രത്തിൽ കയറാൻ അവകാശമില്ലായിരുന്നു. അവസാനം വല്ലവിധവും ഇദ്ദേഹം തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് അപ്പോൾ റോഡേ നടക്കാനുള്ള അനുവാദം കിട്ടി. അദ്ദേഹം ഇതുപോലെ നമച്ചിവായ എന്ന് വിളിച്ചുകൊണ്ട് റോഡേ നടന്ന് ഇദ്ദേഹം വരുന്ന കണ്ടുകൊണ്ട് അഗ്രഹാരങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം കയറി കഥ കടച്ചു. കാരണം അന്നത്തെ ഇതനുസരിച്ച് കണ്ടുകഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം, കണ്ടാൽ. അങ്ങനെ ഇദ്ദേഹം വളരെ വിഷമിച്ച് അവസാനം എന്താണ് അന്നത്തെ ഈ പുരോഹിതന്മാർക്ക് ശിവൻ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു, ഈ നന്ദനാരെ തീ കൂട്ടി അതിൽ കൂടെ കയറ്റി ഇറക്കിയാൽ ശുദ്ധനാവും. അപ്പൊ ഈ താഴ്ന്ന ജാതികാരൻ ശുദ്ധനാകാൻ വേണ്ടി വരുന്ന പാട്, ശുദ്ധനാകുമെന്ന് മാത്രമല്ല ഇയാളെ കളറ് മാറും, കറുപ്പായിരുന്നു അത് വെളുക്കും. മാത്രമല്ല ഈ തീയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ പൂണുന്നൂലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ അവരോട് പറഞ്ഞ്, അവർ തീ കൂട്ടി. നന്ദനാർക്കും എന്തോ അങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. നന്ദനാരാധിക കൂടെ കയറ്റി ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് വെളുത്തിരിക്കുന്നു, നൂലുമുണ്ട്. ഉടനെ എല്ലാവരും അംഗീകരിച്ചു. അന്നത്തെ പുരോഹിതന്മാരെല്ലാം അംഗീകരിച്ച് ഇദ്ദേഹത്തെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി. ശിവക്ഷേത്രത്തിലേക്ക് പോയി ആ ബൗണ്ടറി വരെ ചെന്നു. ബൗണ്ടറി വരെ ചെന്നിട്ട് പിന്നെ ആരും ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അപ്രത്യക്ഷനായി എന്നാണ്. അത് ഒന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന ശിവമൂർത്തിയിൽ ലയിച്ചെന്നാണ്. ജീവനോടെ പോയല്ല, അറിഞ്ഞ് തല്ലിക്കൊന്നതുമാകാം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനോടൊന്നും എല്ലാവരും യോജിക്കില്ലല്ലോ. തീ കൂട്ടിയപ്പം പുറത്തു വന്നെന്നാണോ പറയുന്നത്? ചിലപ്പോ ഇവരിങ്ങനെ പറഞ്ഞിരിക്കും, എന്താണ് തീ കൂട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൂട്ടാന്ന്, ഇയാളെ തീ കൂട്ടിയപ്പം എന്ത് പോയിരിക്കും? അപ്പൊ ഇങ്ങനെ ഒരു കഥ ബാക്കി ഉണ്ടാക്കിയായിരിക്കും. ശിവൻ ലയിച്ചു. അപ്പൊ നന്ദനാരും എന്തായാലും ഈ പറയുന്ന നയനാത്മാരിൽ അന്നത്തെ എല്ലാ ജാതിക്കാരും ഉണ്ട് ഭക്തന്മാർ. പക്ഷെ ഈ ഇവിടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. ഇങ്ങനെ തീയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ അവരെ അവർക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ. അത്രയും തീവ്രമായ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് ഇതൊക്കെ കാണുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിരുന്നു ഒന്ന്. ഇത്തരം സംഗതികളല്ല. പിന്നെ ഈ സുന്ദരമൂർത്തി നായനാരുടെ കാര്യം പരാർത്ഥ്യൻ എന്ന് പറയുന്നതിന് അർത്ഥം ഒപ്പിക്കാൻ വേണ്ടി ശാസ്ത്രി സാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പരാർത്ഥ്യൻ എന്ന് വെച്ചാൽ പരാർത്ഥം പ്രവർത്തിക്കുന്നു, അന്യന് ഗുണം ചെയ്യുന്നവൻ എന്നാണ്. പരനു വേണ്ടി ഉപകരിക്കുന്ന, പരനുപകരിക്കുന്ന ഭക്തനാണ് പരാർത്ഥി ഭക്തൻ. അപ്പൊ ഈ ഭക്തന്മാരിൽ നിന്നെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ആരുടെ ആരുടെ കാര്യം ഇപ്പൊ പറയുന്നു? സുന്ദരമൂർത്തി നാനാരുടെ പ്രത്യേകത പറയുന്നതാണ്. ഇദ്ദേഹം ചേരമാൻ പെരുമാളിന്റെ ആ രാജ്യത്തിലായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം കൈലാസത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് കൈലാസത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇന്ദ്രന്റെ വെള്ളാന, ഇന്ദ്രന്റെ ആന വെള്ളയാണ്, ഐരാവതം സമുദ്രം മഥനം ചെയ്തപ്പോൾ ദേവന്മാർക്ക് കിട്ടിയതാണ് വെള്ളാനെ. ഇന്ദ്രനെടുത്തു, അതിനെ ഇങ്ങോട്ട് വിടുന്നു. അത് ഭൂമിയിൽ വന്ന് എന്ത് ചെയ്യും? നായനാരായന്റെ പുറത്ത് കയറ്റിയിരുത്തി നേരെ എല്ലാവരും കാണക്കെ ശരീരത്തോടുകൂടി തന്നെ എല്ലാ ജനങ്ങളും നോക്കിയിക്ക് നേരെ മേലോട്ട് കൊണ്ടുപോയി എന്നാണ് പൂന്താനത്തിന്റെ കഥ പറയുന്നത് പോലെ. ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനത്തിൽ പൂന്താനമായിരിക്കാം എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം ഇത് നായന്മാരുടെ കഥയാണ് ഈ പറയുന്നതെല്ലാം, പൂന്താനമായിട്ട് ബന്ധമൊന്നും. ഈ പറയുന്നതെല്ലാം നായനാർമാരുടെ കഥയിൽപ്പെട്ടാണ് ഇത് എല്ലാവരും തന്നെ. അപ്പോൾ അതങ്ങനെയല്ലാത്ത വേറാണ്ട് ഇവിടെ വരാൻ വഴിയില്ല. അങ്ങനെ പലരും പോയിട്ടുണ്ട്. വടക്കേന്ത്യയിലേക്ക് ചെന്ന ഒരുപാട് പേര് ഉടലോടെ പോയിട്ടുണ്ട്. കേരളത്തിലാണ് ഇതിന് ദാരിദ്ര്യം, ഒരാളൊക്കെ എന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇത് അങ്ങനെയല്ല, ഇത് തമിഴ് ആ പാരമ്പര്യ വിശ്വാസം അനുസരിച്ചാണ് പറയുന്നത്. ഇവരെല്ലാം ജീവിച്ചിരുന്നവരാണ്, പക്ഷെ ഇവരുടെ ചരിത്രമല്ല നമ്മൾ പഠിക്കുന്ന. പിന്നെ എന്താണോ ഇതിഹാസം, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചരിത്രം എന്നർത്ഥം. അവർ ഇതിഹാസം എന്ന് പറയും. എന്ന് വെച്ചാൽ ചരിത്രം എന്ന് വെച്ചാൽ അവർക്ക് ഈ കഥയും ചരിത്രവും തിരിച്ചറിയത്തില്ല. അവർ ഈ കഥകളെല്ലാം ചരിത്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് രാമായണം മഹാഭാരതം ഒക്കെ അവരെ സംബന്ധിച്ച് എന്താണോ മുഴുവൻ ചരിത്രമാണ്. കാരണം ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്നാണ്. അപ്പോ ഇതിന് വ്യത്യാസം എന്താണോ, ഇവർക്ക് ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ഇവരുടെ ജീവിതം നമ്മൾ പഠിക്കുന്നത് ചരിത്രമല്ല. മഹാഭാരതമായാലും രാമായണമായാലും നമ്മുടെ ചരിത്രമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ അത് മുഴുവൻ ചരിത്രമല്ല. അതിനകത്ത് ഇതിഹാസം കഥകളും വരും. എന്തുകൊണ്ട് അത് ചരിത്രമല്ല എന്ന് പറയുന്നു? പത്ത് തലയുള്ള മനുഷ്യണ്ടോ? പത്ത് തലയുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ അതി പറയുന്നു. പത്ത് തല പോയിട്ട് രണ്ട് തലയുള്ള മനുഷ്യൻ ഉണ്ടായ പോലും ജീവിച്ചിരിക്കില്ലേ ഇന്ന് അറിയാൻ? വ്യാഖ്യാനിക്കുന്ന എന്ത് വ്യാഖ്യാനിച്ചുണ്ട്? ഇത് പറയുന്നത് രാമായണത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നാണ്, വ്യാഖ്യാതാക്കൾ എന്ത് പറയുന്നു എന്നല്ല. വ്യാഖ്യാതാക്കൾ പലരും പലതും പറയും. അതായത് നമ്മൾക്ക് വായിക്കുമ്പം തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളെ ശരിയാക്കാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസത്തിനാണ് എന്ത് പറയുന്നത്, വ്യാഖ്യാനം എന്ന് പറയും. വായിക്കുമ്പം തന്നെ നോക്കുന്നു എന്താണ് ഇത് അബദ്ധമാണെന്ന്. പത്ത് തലയുള്ള മനുഷ്യ ഒരിക്കലും ഉണ്ടാകാത്തത്. പക്ഷേ അത് നമ്മളെ ശരിയാണെന്ന് ധരിപ്പിക്കണം. എന്തുകൊണ്ട്? എഴുതിയ ആൾക്കാർ വലിയ ബുദ്ധിമാന്മാരാണ്. ഇതെഴുതുന്നതിന് ബുദ്ധി വേണ്ട, ഭാവന മതി. ഓരോരുത്തരുടെ ഭാവനാവിലാസങ്ങളാണ് ഇതൊക്കെ. അവരുടെ മനസ്സിൽ പല അർത്ഥവും കാണും. അല്ല, ഇനി പറയുകയാണ് ശരി. പത്ത് തലയെന്ന് വെച്ചാൽ പത്ത് തലയ്ക്കുള്ള ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ അത് ചരിത്രമല്ല, വ്യക്തമാണല്ലോ. അത് ചരിത്രമല്ല, അതാണ് പറയുന്നത്. ചരിത്രമായിട്ടെടുക്കാൻ പറ്റില്ല, ഭാവനയായിട്ടെടുക്കാം. അതുപോലെയാണ് ഇവരുടെയൊക്കെ ചരിത്രത്തിൽ വരുന്നത്. വെള്ളാനയുടെ പുറത്ത് കയറ്റിയിരുത്തി നേരെ കൊണ്ടുപോയപ്പോ ഇതറിഞ്ഞു. ആരറിഞ്ഞു? രാജാവ്. ഏത് രാജാവ്? പോയ പേരൊക്കെ പോയ ചേരമാൻ പെരുമാൾ അറിഞ്ഞ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കുതിര, അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ഒരു കുതിരയുണ്ടായിരുന്നു. അത് വായുവിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരയാണ്. ഉടനെ അദ്ദേഹത്തിന്റെ, അപ്പം ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശം വഴി കൈലാസത്തിലേക്ക്. ഇത് ഇദ്ദേഹം അറിഞ്ഞുകൂടെ ഇരുന്നു. ഇദ്ദേഹം ഉടനെ ചാടി തന്റെ കുതിരയുടെ പുറത്ത് കയറി അതിന്റെ രവിയിൽ പറഞ്ഞു, നമച്ചിവായ. കണ്ണടച്ച് ഉറക്കുന്ന മുമ്പ് എന്ത് ചെയ്തു? ചേരമാൻ പെരുമാൾ നേരെ കൈലാസത്തിയെത്തി. കൈലാസത്തിൽ ചെന്നു. അപ്പം ഇദ്ദേഹം സുന്ദരമൂർത്തി നായനാര് അവിടെ ചെന്നു കഴിഞ്ഞപ്പം നായനാരെ സ്വീകരിക്കാൻ ദേവന്മാരെല്ലാം വന്നിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ ആരുമുണ്ട്? ചേരമാൻ പെരുമാളും ഉണ്ട്. ചേരമാൻ പെരുമാൾ സ്വീകരിക്കാൻ നിന്ന കൂട്ടത്തിലാണ്. അതിന് ശാസ്ത്രസാർ എഴുതി വെച്ചിരിക്കുന്നത്, സുന്ദരമൂർത്തി നായനാർ അങ്ങോട്ട് പോകുമ്പം തന്റെ സുഹൃത്തായ ചേരമാൻ പെരുമാളെ അങ്ങോട്ട് പോകാൻ സഹായിച്ചു. ആര്? നായനാര്. അതുകൊണ്ട് പരാർത്ഥി ഭക്തനാണ്, അന്യന് ഉപകാരം ചെയ്യുന്ന ഭക്തനാണെന്നൊരു കഥയും ഉണ്ടാക്കി. ചിലപ്പോൾ ഇങ്ങനെയും കഥകൾ കാണുമായിരിക്കും, പക്ഷെ പെരുവി പുരാണത്തിലെ കഥ അങ്ങനെയുണ്ട്. എൻ്റെ ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണോ? പെരുവി പുരാണം. പിന്നെ ഈ തിരുജ്ഞാന സംബന്ധരുടെയും അപ്പരുടെയും കഥ ഹാലാസ്യ മഹാത്മ്യത്തിലുമുണ്ട്. ഹലാസ്യ മഹാത്മ്യം എന്ന് പറയുന്നത് സ്കന്ദപുരാണത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ശിവരാത്രിക്ക് അമ്മമാരിരുന്ന് വായിക്കും ഹലാസ്യ മഹാത്മ്യം. അതും ഇതുപോലെയുള്ള ഒരുപാട് ശിവന്റെ ലീലകളാണ്, 64 ലീലകൾ. ഇതെല്ലാം ഈ തമിഴ്നാടിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്. തമിഴ്നാട്ടിൽ ഓരോരോ സ്ഥലത്ത് ശിവൻ പ്രത്യക്ഷപ്പെടുന്നതും അവിടെ ഓരോരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ശിവൻ പാട്ടുകാരനായി വരുന്നതും ഇത് വെച്ച് തമിഴ് സിനിമകൾ പഴയ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. തിരുവിളയാട്ടെ ശിവാജി ഗണേശൻ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അത് പണ്ട് നമ്മളൊക്കെ കണ്ടിരുന്നു, വായ്പളിച്ചിരുന്നിട്ടുണ്ട്. ശിവാജി ഗണേശന്റെ തകർപ്പന അഭിനയം എന്ന് പറയുന്നത് അങ്ങനെ. അത് ഈ ഹാലാസ്യ മഹാത്മ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള. മറ്റത് എന്താണോ പെരിയ പുരാണം, അത് 12-ാമത്തെ പള്ളി. അതാരെഴുതിയാണ്? ഷെക്കീലാർ അല്ലെങ്കിൽ ഷെക്കീഴാർ എന്ന് പറയുന്ന ആള് എഴുതിയാണ്. അപ്പോ ആരാണ്? മര്യാദ ഉടലോട് പോയര പരമേശ്വരന്റെ പരാർത്ഥ്യ ഭക്തൻ എന്ന് പറയുന്നത് സുന്ദരമൂർത്തി നായനാരെന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധനായതുകൊണ്ട്, വേറെ ആൾക്കാരുണ്ടെങ്കിലും. കാരണം ഇദ്ദേഹത്തിന്റെ പാടലുകളെല്ലാം തിരുപ്പാട്ട് എന്ന് പറയും, തിരുപ്പാട്ട്. അത് ഇതിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് തിരുമുറൈ എന്ന് പറയുന്ന 12 വള്ളിയിൽ വരുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. അതിൽ വരുന്നവരെല്ലാം വളരെ തമിഴ്നാട്ടിൽ വലിയ എന്താണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വലിയ ഈ പറയുന്ന പരാർത്ഥി ഭക്തന്മാരാണ് അവരെല്ലാവരും. ഈ പറയുന്ന എല്ലാവരും ജലമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലമൂർത്തി തിരിജ്ഞാന സംബന്ധർ, പിന്നെ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? പോയ തിരുക്കടൈക്കാപ്പ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് അപ്പർ സംബന്ധർ, അപ്പർ സുന്ദരമൂർത്തി നായനാർ. തിരുഞാന സംബന്ധർ ആദ്യം വന്നു, പിന്നെ വരുന്നത് അപ്പരും അല്ലെങ്കിൽ തിരുനാവുക്കരസ് അപ്പർ. ഇവരുടെ അതിൽ അപ്പരുടെ കൃതികൾ അറിയപ്പെടുന്ന എങ്ങനെ? തേവാരങ്ങൾ എന്ന് പറയുന്നു. നാല് അഞ്ച് ആറ്, ഏഴാമത്താണ് സുന്ദരമൂർത്തി നായനാരുടെ. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്താണ്? എന്താണ് തിരുപ്പാട്ട്? എല്ലാം തമിഴ് ശൈവ കീർത്തനങ്ങളാണ്. പിന്നെ ഒമ്പതാമത് വരുന്നതാണ് ആര്? മാണിക്കവാശി. ഇടയ്ക്ക് വേറെ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമാണ് തിരുവാശകം, പിന്നെ തിരുക്കോവയാർ എന്ന് പറയുന്നു. ഇതിലും നന്ദനാർ വരുന്നില്ല, അബദ്ധമാണ്. നന്ദനാർ ജീവനോടെ പോയ ആളല്ല. പൂന്താനൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. തമിഴ് ഈ സാഹിത്യമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ അതൊക്കെ എഴുതി വയ്ക്കുന്നത്. ഈ പന്ത്രണ്ടില് വളരെ പ്രസിദ്ധമായ ഒന്നാണ്, ഗുരുവിനെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്, ശിവജ്ഞാനബോധം എന്ന് പറയുന്നു. അത് ആ പന്ത്രണ്ട് വരുന്നില്ല, അതിന് ശേഷം വരുന്നതാണ്. അദ്ദേഹം പതിമൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആള്. ഈ പന്ത്രണ്ട് വരെയില്ല, പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആള് മെയ്കണ്ടാറുടെ ശിവജ്ഞാനബോധം വളരെ തമിഴിലെ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ്. പന്ത്രണ്ട് സൂത്രങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് തമിഴിലും ഉണ്ട് സംസ്കൃതത്തിലുമുണ്ട്. നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്, ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങളുണ്ട്. ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് വായിക്കാം. ഞാൻ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയിട്ടുള്ളത്, അതിൻ്റെ തമിഴ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസം. വളരെയധികം വ്യാഖ്യാനങ്ങളുണ്ട് പല രീതിയിൽ. ഇപ്പൊ ശൈവ സിദ്ധാന്തം എന്താണെന്നുള്ളത്, അത് നമ്മുടെ ഗുരു കൃതികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനം ഗുരു അതൊക്കെ തമിഴിൽ നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കുക. ഗുരുവിന് തമിഴിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷെ അന്ന് ഇംഗ്ലീഷ് ഒന്നും കാണത്തും കാണുമെന്ന് തന്നെ അറിയത്തില്ല. അത് അതിനെ തുടർന്നാണ് പിന്നെ ഈ തമിഴ് ശൈവിസം എന്ന് പറയുന്ന ഒരു ശരിയായ ഒരു രൂപം വരുന്നത്. ഈ ശിവജ്ഞാനബോധത്തിന് ശേഷമാണ്. മെയ്കണ്ഠർ ഈ കൂട്ടത്തിൽ വരുന്നതല്ല. പിന്നെ വളരെ പ്രസിദ്ധമായി വരുന്ന ഒന്നാണ് ഒരാളാണ് തിരുമൂലർ. തിരുമൂലരുടെ തിരുമന്ദിരം 3000, അതും ശിവനെക്കുറിച്ചുള്ള പാടലുകൾ. ഇതിത്രയും തമിഴ് ശൈവിസത്തെ സംബന്ധിച്ച് ഇതിത്രയും വളരെ പ്രധാനപ്പെട്ട, അല്ലാതെ വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, എന്നാലും വളരെ പ്രധാനപ്പെട്ട് വരുന്ന ഇത്രയാണ് തിരുമൂലരുടെ തിരുമന്ദിരം 3000. അതും ഇതുപോലെ 3000 പാട്ടുകളാണ്. അതിനകത്തും ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ തത്വം എന്ന് പറയുമ്പോൾ അത് അദ്വൈതമായിട്ട് മിക്സാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് അവിടെ ശിവനെന്ന് പറയും എന്നാണ്. അതിനെക്കുറിച്ച് സാമാന്യമായി നമ്മൾ അറിഞ്ഞിരിക്കാം. കാരണം ഗുരുവിനെല്ലാം വളരെ സ്വാധീനിച്ചതാണ് ഈ കൃതികളെല്ലാം. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇവിടെ നമ്മുടെ നാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ തിരുവനന്തപുരം, കൊല്ലം, ഈ ഭാഗം, കൊല്ലം വേണമെങ്കിൽ വിടാം. കൊല്ലം വിടാൻ പറ്റില്ല, കാരണം കൊല്ലം തമിഴ്നാടിനോട് വളരെ അടുത്ത് കിടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്താണ് ഇത് ചെങ്കോട്ട. അപ്പോൾ ഇവിടെയൊക്കെ അന്ന് വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ തമിഴിലാണ്, ഗുരുവിൻ്റെ കാലത്തൊക്കെ. തുടക്കത്തിൽ തന്നെ തമിഴിവിടെ പഠിക്കും. ഇപ്പോൾ ഗുരു എങ്ങനെ തമിഴ് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ അത് പഠിക്കുന്നതാണ്. എൻ്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഗുരുവിന് ശേഷം ജനിച്ചവരാണ്. അവരൊക്കെ ചെറിയ ചെറിയ തമിഴിലെ ഇതൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത്, അക്കങ്ങളും പരൽപേർ അതൊക്കെയാണ് അവർ പഠിച്ചത്. അവർക്ക് സാമാന്യമായിട്ട് തമിഴിനെ കുറിച്ച് അറിയാമായിരുന്നു. കാരണം ഈ സ്വാധീനം, ഈ പ്രദേശം, തിരുവനന്തപുരം ഒക്കെയുള്ള സ്വാധീനം. പിന്നീടാണ് അതുപോയി നമ്മൾ മലയാളികളായി മാറിയത്. ശരിക്കും നമ്മൾ തമിഴരാണ്. അപ്പോൾ ഗുരു ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ അത് സ്വാഭാവികമായിട്ടും മലയാളം പോലെ തന്നെ പഠിക്കുക ചെയ്തു. അങ്ങനെയാണ് ഗുരുവിന് തമിഴിൽ സ്വാധീനം വന്നത്. അത് അന്ന് ജീവിച്ചിരുന്ന വിദ്യാഭ്യാസം, അന്ന് വിദ്യാഭ്യാസം കുറച്ച് പേർക്കേ ഉള്ളൂ, വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഈ തമിഴിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ വാർണപ്പള്ളി പോയിട്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. ഒരുപക്ഷെ അവിടെയും തമിഴ് അന്ന് പഠിച്ചിരിക്കുക, അതിന് പ്രാധാന്യം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ വായിച്ചും പലരോടും ഒക്കെ കണ്ടും കേട്ടും ചർച്ച ചെയ്തും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഗുരുവിൻ്റെ ഈ കാഴ്ചപ്പാടിനെ വളരെ സ്വാധീനിച്ച ഒന്നാണെന്ത്, തിരുമന്ദിരം 3000. ആരുടെ? തിരുമൂലരുടെ. പിന്നെ ഒഴിവിലൊടുക്കം, കൈവല്യ നവനീതം, ഇതൊക്കെ വരും. ഇവരുടെ ഒരു പ്രത്യേകതയാണ് തുരീയം തുരിയാതീതം, ഒരു സ്റ്റെപ്പൂടെ മേലോട്ട് പോകും. മിക്കവാറ് ഈ എന്താണ് ശിവജ്ഞാന ബോധം, അതിൻ്റെ കമൻട്രികളിലൊക്കെ ഈ തുരീയം തുരിയാതീതം എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട്. അതിന് ഒറിജിനൽ ഗ്രന്ഥത്തിലുണ്ടോ എന്നറിയാൻ അത്രയ്ക്കുള്ള തമിഴ് പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് പ്രയാസമാണ്. പക്ഷെ വ്യാഖ്യാനങ്ങളിൽ തുരിയം തുരിയാതീതം എല്ലാം ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങളിൽ ഉണ്ട്. അപ്പോ ഇതിത്രയും എന്താണ് ഈ തമിഴ് ശൈവിസത്തിന്റെ ഒരു കിടപ്പ് ഇങ്ങനെയാണ്. അതായത് കോമണ്ണറയ്ക്ക് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ, ഈ തമിഴ് പറയുമ്പോൾ അതിനു മുമ്പ് 5-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയും. അതീ പറയുന്ന പോലെ കുറേയൊക്കെ പൊക്കി പറയുന്നതാണ്. പൊതുവേ ഒരു റിസർച്ച് നടത്തി പറയുന്നവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൻ്റെ ആ കാലം എന്ന് പറയുന്നത് ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ ഒരു 13-ാം നൂറ്റാണ്ട് വരെ ഇത് വളരെ സമൃദ്ധമായി തമിഴ്നാട്ടിൽ വ്യാപിച്ചിരുന്ന ഒന്നാണ് ശൈവിസ്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ജൈനിസവും ബുദ്ധിസവും വന്നു, ഭയങ്കരമായ അടികളും യുദ്ധങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ദശാവതാര സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിലെന്താ ചെയ്യുന്നത്? ആരെ? വൈഷ്ണവനെ. ഈ പരിപാടികളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. വൈഷ്ണവനെ ശൈവൻ താക്കും, ശൈവനെ വൈഷ്ണവൻ താക്കും, വള്ളത്തി മുക്കി താക്കും. പിന്നെ ഇവരെല്ലാവരും ആരെ താക്കും? ജൈനന്മാരെയും ബൗദ്ധന്മാരെയും. ഈ പെരിയ പുരാണത്തിലും ഹലാസി മഹാത്മ്യത്തിനൊക്കെ ഇതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതുമൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവർ വലിയ ഭക്തന്മാരൊക്കെ തന്നെയാണ്. ഭക്തന്മാരെന്ന് വെച്ചാൽ ശിവൻ എന്നൊക്കെ അന്ന് ഇവര് ഇവര് ഫ്രണ്ട്സാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കുന്നിടത്തൊക്കെ വരുന്നു, സംസാരിക്കുന്നു, അവരെ കൂടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇവർ നേരെ കൈലാസത്തിൽ പോകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വയലൻസ് ഉണ്ടവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതിനൊരു ഇടിവ് സംഭവിക്കുന്ന എപ്പോഴാണ്? ഈ മധുര ഈ പ്രദേശത്തേക്ക് മുസ്ലിം ആക്രമണം വരുമ്പം ഇതിനെയൊക്കെ തകർക്കും. അപ്പോഴാണ് ഇതിനൊക്കെ പിന്നെ ഇതിനൊരു വലിയ പ്രചാരം ഉണ്ടായിട്ടില്ല. അതുവരെ ഇത് വളരെ പ്രചാരത്തിലിരുന്നു. നമ്മുടെ ഇങ്ങോട്ട് മുസ്ലിം ആക്രമണം ഉണ്ടായില്ലെങ്കിലും ഇന്നത്തെ മധുരയൊക്കെ അവരടിച്ച് തകർത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് 13-ാം നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ അതിൽ ഇത് വളരെ സ്പഷ്ടമാണ്. തിരുവന്നാവേ അതാണോ ഇതാണോ പൂന്താനമാണോ വേറെയാണോ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിവരുടെയൊക്കെ ഈ നായനാന്മാരുടെ ചരിത്രം നോക്കിയാണ് കഥകളൊക്കെ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഈ അവസാനം പറഞ്ഞ ആള് മാത്രം ആരാണോ മര്യാദ ഉടലോട് പോയര പരമേശ്വരന്റെ പരാർത്ഥി ഭക്തൻ എന്ന് പറയുന്നതിന് അവകാശികൾ ഒന്നിൽ കൂടുതൽ നായനാർമാരി തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ സുന്ദരമൂർത്തി നായനാരുണ്ട്, പിന്നെ ആരാണ് വേറാളുടെ പേരും പറഞ്ഞു പോയി. വേറാളുടെ പേരും ഞാൻ പറഞ്ഞു, ചേരമാൻ പെരുമാള്. പക്ഷെ ഈ നായ ഇവരുടെ കൂട്ടത്തിൽ വരുന്നില്ല. ചേരമാൻ പെരുമാളും ജീവനോട് പോയ ആളാണ്. കുതിരപ്പുറത്ത് പോയി, മറ്റേ ആനപ്പുറത്ത് പോയി. ആനായ നായനാർ ഓടക്കുഴൽകാരൻ ശ്രീകൃഷ്ണന്റെ പോലെ ഒരു കാലിങ്ങനെ പിണച്ചു വെച്ച് കയ്യിലിങ്ങനെ ഒരു ഓടക്കുഴലും പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഈ നായനാന്മാരുടെ പ്രതിമുഖിയെ കാണും നിൽക്കുന്നത്, ബാക്കി പലരും ഇരിക്കുക ചെയ്യും. ചിലർ ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഭക്തി കൊണ്ട് ഡാൻസ് ചെയ്യുന്ന. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് സാമാന്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അന്ന് ഇത് എന്താണ് ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലമാണ് ഒരിക്കൽ. നമ്മുടെ ഈ നാടൊക്കെ ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. നമ്മളെല്ലാം ഒരു കാലത്ത് എന്താണ് തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങോട്ട് ഇവരുടെയൊക്കെ സ്വാധീനം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ക്രമേണ ഈ സഖിപർവ്വതം ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. പിന്നെ അവരുടെ രാജാക്കന്മാരുടെ ശക്തി ക്ഷയിക്കുകയും ഇവിടെ രാജാക്കന്മാരുണ്ടാവുകയും നമ്മുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഒരു കാലത്ത് ഇവിടെയൊക്കെ തമിഴായിരുന്നു, തമിഴിലായിരുന്നു ഇവരുടെ. നമ്മുടെ മാർത്താണ്ഡവർമ്മ വായിച്ചിട്ടുണ്ടോ? സിവിയുടെ ചന്ദ്രക്കാരനൊക്കെ സംസാരിക്കുന്നത് തമിഴിലാണ്. ഇന്നത്തെ ആൾക്കാരൊക്കെ തമിഴിലാണ് സംസാരിക്കുന്നത്, ഇന്നത്തെ ഈ മലയാളമല്ല അന്ന് സംസാരിച്ചിരുന്നു. എന്നുവെച്ചാൽ 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ തമിഴാണ് സംസാരിക്കുന്നത്, മലയാളമല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ശരിയായ ശൈവ സിദ്ധാന്തത്തിൻ്റെ പൂർണ്ണ സ്വാധീനത്തിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ്. ഗുരുവിൻ്റെ കാലത്തും അതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, വേറെ ഒന്നുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ശരി.